സമാധാന ദേശത്ത് നിർഭയം വസിച്ചാൽ യോർദാന്റെ വൻകാട്ടിലെന്തു ചെയ്തിടും. സമാധാന ദേശത്ത് നിർഭയം വസിച്ചാൽ യോർദാന്റെ വൻകാട്ടിലെന്തു ചെയ്തിടും. കാലാളുകളോട് നാം ക്ഷീണിച്ചു പോയെന്നാൽ കുതിരകളോടെങ്ങനെ നാം മത്സരിച്ചോടും. കാലാളുകളോടു നാം ക്ഷീണിച്ചു പോയെന്നാൽ കുതിരകളോടെങ്ങനെ നാം മത്സരിച്ചോടും. പാർത്തിച്ചിടുക എപ്പോഴും കണ്ണീരോടെ പാർത്തിച്ചിടുക. സന്തോഷകാലത്തും സന്താപകാലത്തും എപ്പോഴും കണ്ണീരോടെ നാം പാർത്തിച്ചിടുക. മന്ദമായി അടിച്ചിടുമ്പോൾ കാര്യം സാധിച്ചെന്നു നീ നിരൂപിക്കല്ലേ. തെക്കൻ കാറ്റു മന്ദമായി അടിച്ചിടുമ്പോൾ കാര്യം സാധിച്ചെന്നു നീ നിരൂപിക്കല്ലേ. ഈശാനമൂലൻ അടിച്ചുയർന്നിടാം പടകു തകർന്നു പോയെന്നു വരാ. ഈശാനമൂലൻ അടിച്ചുയർന്നിടാം പടകു തകർന്നു പോയെന്നു വരാ. പ്രാർത്ഥിച്ചിടുക പ്രാർത്ഥിച്ചിടുക എപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിച്ചിടുക. സന്തോഷകാലത്തും സന്താപകാലത്തും എപ്പോഴും കണ്ണീരോടെ നാം പ്രാർത്ഥിച്ചിടുക. സന്തോഷകാലത്തും സന്താപകാലത്തും എപ്പോഴും കണ്ണീരോടെ നാം പ്രാർത്ഥിച്ചിടുക. ും ഭക്തർക്കായിട്ടവൻ പ്രവർത്തിച്ചിടും. പിന്മാറാതെയെന്നും തന്നെ കാത്തിരിക്കും ഭക്തർക്കായിട്ടവൻ പ്രവർത്തിച്ചിടും. മഹാപർവ്വതം പോലുയർന്നു നിന്നിടും പ്രശ്നങ്ങളെ സമഭൂമിയാക്കിയിടും. മഹാപർവ്വതം പോലുയർന്നു നിന്നിടും പ്രശ്നങ്ങളെ സമഭൂമിയാക്കിയിടും. പ്രാർത്ഥിച്ചിടുക പ്രാർത്ഥിച്ചിടുക എപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിച്ചിടുക. സന്തോഷകാലത്തും സന്താപകാലത്തും എപ്പോഴും കണ്ണീരോടെ നാം പ്രാർത്ഥിച്ചിടുക.